ലഘുപൂർവാദ് പ്രാതിപദിക ഭാവേ അണ് പ്രത്യയ ഇതും ഭാവാർത്ഥത്തിലാണ് തസ്യ ഭാവത്വത്തിലും. ഇവിടുന്ന് ഈ ഗന്ധം അന്ത്യത്തിൽ ലഘു വേണം, ലഘുപൂർവാദപൂർവത്തിൽ ലഘു വേണം. അങ്ങനെയുള്ള പ്രാതിപദികത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ അണ് പ്രത്യയം വരുന്നു. തസ്യ ഭാവത്വത്തിൽ വിധിച്ചു, പിന്നെ ഇമനിച്ച് വിധിച്ചു, അണ്ണും വരുന്നു. പാർത്ഥവം പൃഥു ശബ്ദത്തിൽ നിന്ന് തോന്നുന്നു നിഗന്ധമാണ്, ഓ അന്ത്യത്തിലാണ്. ലഘുപൂർവത്തിലുണ്ട് പൃകാരം, അണ്ണു വരുന്നു. അണ്ണു വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു ഓർഗുണ അവദേശം ആദിവൃദ്ധി പാർത്ഥവം എന്ന് വരുന്നു. ഇനി പൃഥ്വാദി ഭീമിനിച്ച് വാ വന്നു കഴിഞ്ഞാൽ രാഗരുതോ ഹലാദി ലഘുഹ ഇവിടെ വന്നിട്ട് പ്രതിമ തസ്യഭാവത്വത്തിലു വന്നു കഴിഞ്ഞാൽ പൃഥുത്വം പൃഥുത അവിടെ പറഞ്ഞു ആചത്വാദ് എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ത്വത്തലും വരാം. ഇഗന്ധാത് ലഘുപൂർവ പൂർവത്തിൽ ലഘു വേണം. മുമ്പ് പഠിച്ചിട്ടുണ്ട് അതിന് സമാനം എന്താണ് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഏന അവ്യവഹിതം തേന വ്യവഹിതേപി കേട്ടിട്ടുണ്ടോ? ഏന അവ്യവഹിതം തേന വ്യവഹിതേപി എന്ന് പറഞ്ഞു ഒഴിവാക്കാൻ വയ്യാത്ത ഒരു വ്യവധാനം വന്നു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കണം. കാരണം ഒരു സ്വരത്തിന്റെ മുമ്പിൽ വേറെ സ്വരം ഇരുന്നാൽ എന്ത് സംഭവിക്കും? സന്ധി വരും, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഹല്ലിന്റെ വ്യവധാനം വേണം, അതാണ് അവ്യവധാനം. അതുകൊണ്ട് വ്യവധാനം വന്നു കഴിഞ്ഞാലും അവ്യവധാനം എന്ന് വെച്ചാൽ അവശ്യ വ്യവധാനം. ഏതൊന്നിന്റെ വ്യവധാനമാണോ ഒഴിവാക്കാൻ വയ്യാത്തത് അതിനെ അംഗീകരിച്ചുകൊണ്ട് വേണം പൂർവം പരം ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം. എവിടെയാ പഠിച്ചത്? അല്ല, അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണോ ഉപദാസം ചോദിക്കുന്ന സൂത്രം അന്ത്യത്തിന്റെ പൂർവ്വത്തിലാണ് ഉപദ, വ്യക്തമാണ്. അവിടെയല്ല, എവിടെയാണോ സർവധാതു അർദ്ധാതു വ്യൂഹു പുഗന്ധലു ഉപദേശിച്ച് ഇവിടെയൊക്കെ പരത്തിലിരിക്കണമെന്ന് പറഞ്ഞു. ഉപതയുടെ പരത്തിൽ ഇരിക്കാൻ പറ്റുമോ? ഉപതയുടെ പരത്തിൽ സർവധാതുകത്തിനോ അർദ്ധാതുകത്തിനോ ഇരിക്കാൻ പറ്റുമോ? അവിടെ ഒരു വർണ്ണം കൂടെ വരും. ഉപതയുടെ പരത്തിൽ ഒരു വർണ്ണത്തിന് ഇരിക്കണമെങ്കിൽ അതിന്റെ അടുത്തിരിക്കുന്ന കല്ലായിരിക്കും അന്ത്യാതപൂർവ്വ തൊട്ടടുത്തിരിക്കുന്ന വർണ്ണമായിരിക്കും. അതുപോലെ ഉപതയുടെ പരത്തിൽ പുഗന്ധലവിസ ഗുണം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനന അമ്യവധാനം തേന ദേവി. ഉപതയുടെ പരത്തിൽ ഒരു സർവധാതുവോ അർദ്ധാതുവോ ഇരിക്കണമെങ്കിൽ ഉപതയുടെ പരത്തിൽ ഒരു കല്ലിരുന്നാലേ പറ്റൂ, എന്നാലേ മറ്റൊന്നൊരു പരത്തിലിരിക്കാൻ പറ്റും. അത് അവ്യവധാനമാണ് തേന വ്യവഹിതേപി. ഏനന അവ്യവധാനം ഏനന അവ്യവധാന ന്യായം എന്ന് പറയും. അത് അത് വ്യാകരണത്തിൽ മാത്രമുള്ള വ്യാകരണത്തിൽ മാത്രമുള്ള ഇതെല്ലാം മീമാംസ ന്യായങ്ങൾ. ഏത് വ്യാകരണത്തിൽ ന്യായം വരുന്നു മനസ്സിലാക്കിക്കൊണ്ടു എന്നാരുടെ കയ്യിൽ നിന്ന് പോയത് എന്ന് പറഞ്ഞാൽ ജൈമിനി, കുമാരന്റെ ഭട്ടൻ ഇങ്ങനെയുള്ള പാർത്ഥസാരഥി ഇങ്ങനെയൊക്കെയുള്ള ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് പോയതാണ്. പ്രധാനമായിട്ടും ജൈമിനി തന്നെ ഈ ന്യായങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോ പ്രതിമ, പൃഥുത്വം, പൃഥുത, പിന്നെ പാർത്ഥവം. അതുകൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ ഇതിലാണ്, ഈ വിഭാഗത്തിൽ പെടുന്നതാണ് നമുക്ക്. ഇപ്പോ ഭാഷയിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കുന്നത് വ്യാകരണത്തിന്റെ ആവശ്യമില്ല, ഉണ്ടാ പരിചയം, ഭാഷാ പരിചയം കൊണ്ട് നമുക്ക് അർത്ഥം ഉണ്ടായിക്കോളും. അപ്പൊ അതിന് വ്യാകരണം പഠിക്കേണ്ട ആവശ്യമില്ല, ഒരു ഭാഷയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ മലയാളത്തിൽ സംസാരിക്കുന്നതും മലയാളം പറഞ്ഞാൽ മനസ്സിലാക്കുന്നതും എല്ലാം. വ്യാകരണം പഠിച്ചിട്ടില്ല എനിക്ക്, വ്യാകരണമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ആരും പഠിക്കാറില്ല. പിന്നെ ഇതിന്റെ ആവശ്യം വരുന്ന ഇവിടെ ചില വിശേഷ പ്രയോഗങ്ങൾ കാണുമ്പോൾ അതെങ്ങനെയാണ് വിശേഷത്തിൽ നമ്മൾ എന്താണ് അർത്ഥം. പിന്നെ വിവാദങ്ങൾ വരുമ്പോൾ, വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു റെഫറൻസിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാകരണം പഠിക്കുന്നത്. അല്ല, വ്യാകരണം പഠിച്ചു എന്ന് വിചാരിച്ച് സർവജ്ഞനായി തീരുമെന്നൊന്നും അങ്ങനെ ആരും ആഗ്രഹിക്കുകയും ചെയ്യരുത്. വ്യാകരണം പഠിച്ചെന്നിട്ട് ഞാൻ സർവജ്ഞനായല്ലോ എന്നിട്ട് ഏത് ശബ്ദം കണ്ടാലും അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, പറയണം, അല്ലെ ഉത്പത്തി പറയണം. അങ്ങനെയൊക്കെ ആകണമെങ്കിൽ വ്യാകരണം പഠിച്ചാൽ പറ്റില്ല, പിന്നെ ഭാഷാപരിചയം വൈയാകരണനാകണം. ഭാഷാപരിചയം കൊണ്ട് പറ്റത്തില്ല, കാരണം ഭാഷാപരിചയം കൊണ്ട് നമുക്ക് അർത്ഥമേ മനസ്സിലാകും, വ്യുത്പത്തി മനസ്സിലാകത്തില്ല. അതിന് വേണ്ടി എന്ത് വേണം? വൈയാകരണമാകണം. എന്ന് വെച്ചാൽ വളരെ കഠിനമായി പരിശ്രമിച്ച് അതിനുവേണ്ടി തന്നെ ശ്രമിക്കണം. ഇനി അങ്ങനെ ശ്രമിച്ചു എന്നിരിക്കട്ടെ, മന്ദബുദ്ധികളാണ് ശ്രമിക്കുന്നതെങ്കിൽ എവിടെ ചെന്നെത്തും? കൺഫ്യൂഷൻ നഹി നഹി രക്ഷതി ഡുകറിഞ്ഞു വരണേ, അവിടെ ചെന്നെത്തും, വേറെ ഒരിടത്ത് എത്തത്തില്ല. അതുകൊണ്ട് വ്യാകരണത്തിൽ അമിത പ്രതീക്ഷയൊന്നും വെച്ചുകളയരുത്. എന്നിട്ട് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ പഴി ഞാനും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അത് വയ്ക്കണ്ട. വ്യാകരണത്തിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കി വ്യാകരണം പഠിക്കണം, ഇതാണ് അതിന്റെ ഉപയോഗം. അതിനാണ് വ്യാകരണം പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ വ്യാകരണം പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, വ്യാകരണ പഠനം ഒരു അഞ്ചാറ് വയസ്സിൽ തുടങ്ങണം. ജീവിതകാലം മുഴുവൻ മറ്റൊന്നും പഠിക്കാനും പോകരുത്, അതും വേണം. അങ്ങനെ പഠിക്കാമെന്നുണ്ടെങ്കിൽ പഠിച്ചതെല്ലാം പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കണം. ഒരു 10, 40, 50 വയസ്സൊക്കെ ആകുമ്പോൾ വൈയാകരണനാകാം. എന്തായാലും ഇനി നടക്കുന്ന കാര്യമുണ്ടല്ലോ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടുന്നു അതിൽ തൃപ്തിപ്പെടുക, അതിനപ്പുറം ഇല്ലെങ്കിൽ നിരാശയുണ്ടാവും, ഇച്ഛാഭംഗമുണ്ടാവും. വ്യാകരണത്തിലൂടെ മോക്ഷം വരെ എത്താൻ പറ്റുന്നു പറയുന്നതല്ലേ? അത് വ്യാകരണത്തിലൂടെ മോക്ഷം എന്ന് പറയുന്നത് ശബ്ദശാസ്ത്രം, വാക്യപദ്ധതിയൊക്കെ അതിനുവേണ്ടിയല്ലേ? അത് പഠിച്ചോണ്ടായില്ല, ശബ്ദശാസ്ത്രത്തിലൂടെ പോകുമ്പോൾ ശാബ്ദികന്മാര് പറയുന്ന ഒരു മോക്ഷമുണ്ട്. ആ മോക്ഷം എല്ലാവർക്കും അവരവരുടെ മോക്ഷമാണല്ലോ, അങ്ങനെ ഒരു മോക്ഷത്തിൽ എത്തിച്ചേരും എന്നവർ പറയുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തല്ലോ സ്ഫോടവാദവും മറ്റുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഫോടബ്രഹ്മത്തെയൊക്കെ അറിയുക, അത് മോക്ഷമാണ് എന്ന് അവർ പറയുന്നു. എന്നാൽ മോക്ഷം, ഈ മോക്ഷമെല്ലാം അവരവരുടെ സ്വകാര്യ സമ്പത്താണ്. വൈയാകരണന്മാരുടെ മോക്ഷമാകും, അവർക്ക് ദൈതികളുടെ മോക്ഷം, അവർക്ക് അദ്വൈതിയുടെ മോക്ഷം, അവർക്ക് അങ്ങനെയുള്ളൂ. ഇതൊന്നും അറിയാൻ വയ്യാത്തവരാണ് ഈ എല്ലാ മോക്ഷത്തിനോട് കയറി ചുറ്റിപ്പിടിക്കുന്നത്. മോക്ഷത്തിന്റെ കൊട്ടേഷൻ പിടിച്ചിരിക്കും, അത് നടക്കുന്ന കാര്യമൊന്നുമില്ല, അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഈ മോക്ഷങ്ങൾ തന്നെ പലതുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവനും നടങ്ങും, അതാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന്റെ ഗുണം. അപ്പൊ പിന്നെ നാട്ടിലുള്ള എല്ലാ മോക്ഷത്തിന്റെയും കൊട്ടേഷൻ എടുക്കാൻ നടക്കത്തില്ല, കാര്യമൊന്നുമില്ല. ഇപ്പോൾ മനസ്സിലാവും, നമ്മുടെ കയ്യിലിരിക്കുന്ന കൊച്ചു മോക്ഷം അത് മതി നമുക്ക്, ചെറിയ മോക്ഷം, വലിയ മോക്ഷമൊന്നും വേണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇഹലോകവാസം പഠിക്കാൻ പറ്റും. ഇഹലോകവാസം പഠിക്കുക, പാർത്ഥവം മ്രതിമ മാർദ്ദവം മൃദു ശബ്ദം. പൃഥും മൃദും ഭൃശം ജൈവ ഭൃശം ച ദൃഢമേവ ച പരിപൂർവം ഋഢം ജൈവ ഷടേ ഏതാൻ എല്ലാരും പാട്ട് പഠിച്ചു കൊള്ളാം. സാധന ക്രിയാവിശേഷണമായിട്ടൊക്കെ ഉപയോഗിക്കും. ഭൃശം പര്യാപ്തം അധികം എന്നൊക്കെ ഉള്ള അർത്ഥം. മൃദു ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? പൃഥ്വാദിബ്യം എനിച്ച് വരുന്നു. മൃദു ഇമൻ രാഗിർദു ഹലാദീർ ലഘു രാ വന്നു. മൃദു ഊനെന്ത് സംഭവിച്ചു? ഓർഗുണ വരുവോ? ടേ ഹേ പഠിച്ച സൂത്രങ്ങളൊക്കെ ഓർമ്മ വേണം. ബസ് ടേർ ലോപഹ ലോപിച്ചു. അപ്പൊ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് ഇവിടെ ഓർക്കണമെന്നില്ല വന്നോ? മൃദ്യമാവുന്നിടത്ത് ഓർക്കണമെന്നോ? എന്തുകൊണ്ട്? ഓർക്കണോ? ബസഞ്ഞയില്ല, അണ്ണു വന്ന പൂർവ്വത്തിൽ ബസഞ്ഞയില്ലേ? ഇമനിച്ചു വന്നു. അങ്ങനെന്താ കുഴപ്പം? യജിബം യാദിഷു അജാദിഷു ചക പ്രത്യാവദിഷു സ്വാദിഷു അജാദിയാണ് പരത്തിലിരിക്കുന്നത്. ബസഞ്ഞയ്ക്ക് എന്താ കുഴപ്പം? ഏഹ് ആ ടേഹേ അതിന്റെ അപവാദമാണ്. ബസഞ്ജയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ കുഴപ്പം കൂടെ ഉണ്ട്. എന്താണ്? ഏതിനാ ലോകം വരുന്നത്? ടീക്ക് ലോകം വരും. ഊ ടീയാണ് ഗുണം വരാം. പക്ഷെ ടീക്ക് ലോകം വിരിച്ചോണ്ട് ഊ ടീ ആയതുകൊണ്ട് അത് പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കണം. ടേ വിശേഷസൂത്രം അല്ലേ? അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇഷ്ടൻ ഇമനിച്ച് യെസ് മൂന്നിടത്തെ പ്രവർത്തിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം ഒത്തു വന്നു. മർദ്ദവും അങ്ങനെ വന്നത് അണ്ണു വന്നു, ഓർഗുണം വന്നു, മർദ്ദവം വന്നു. മൃദുത്വം മൃദുത വന്നു. സാധാരണ ഉപയോഗിക്കുന്ന മാർദ്ദവമാണ്, അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലാഘവം നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് ലഘുശബ്ദത്തിൽ നിന്ന് വന്നാണ് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. ലാഘവം ഉപയോഗിക്കാറുണ്ട്. ഓർഗുണ ഉപാദേശം വന്നു. ലഘുശബ്ദത്തിൽ ഗൗരവം ഗുരു അല്ലേ. ഗൗരവം ഇമനിച്ച് ഉപയോഗിക്കും. ധാരാളം ശബ്ദങ്ങൾ വരും. പിന്നെ പ്രിയസ്തുരൂര് ബഹുള ഗുരുവൃദ്ധ ദീർഘ വൃന്ദാകരാകാണാം പ്രസസ്പ ബർഹി ബമ്മഹി. ഒരു സൂത്രമുണ്ട്, അപ്രകാരം ഗുരുവിന് ഗരു വരും. ഗുരുവിന് ഗരു വരും, അതാണ് ഗരിമ വരുന്നത്. അപ്പൊ ഗൗരവമാണ് ഈ സൂത്രം വെച്ച് വരുന്നത്. ആ ഇതനുസരിച്ചാണെങ്കിൽ ഗൗരവം വരും. ഗുരുവിന്റെ സ്ഥാനത്ത് ഗരു വന്നിട്ട് ഗരു ഇമനിച്ച് ഗരിമ എന്ന് വരും. പ്രിയസ്ഥുരൂര് ബഹുളത് ഗുരുവൃദ്ധ ദീർഘ തൃപ്ര വൃന്ദാകരകാണ ബ്രഹ്മി ഗർവർഷി ത്രിദ്രാഹി വൃന്ദാഹ എന്ന് പറഞ്ഞൊരു സൂത്രം പണ്ട് പഠിച്ചതാണ്, ഇപ്പൊ ഓർമ്മ വന്നു. ആ ശബ്ദം പറഞ്ഞപ്പോ ഏതാണ്? ഗരിമ. അങ്ങനെ ഇവിടെ ഇനി ആദേശം വിരിക്കുന്നത്, ലോപം വിരിക്കുന്നത്, എണാധിപരം ലോപം വിരിക്കുന്നതൊക്കെ സൂത്രങ്ങൾ വേറെയുണ്ട്. എല്ലാ സൂത്രവും ഉപയോഗമുള്ളതും ധാരാളം പ്രയോഗത്തിലുള്ളതുമാണ്. വർണ്ണ ദൃഢാദിഭ്യഷ്യഞ്ച വർണ്ണവാചക ശബ്ദങ്ങളും ദൃഢാദി ശബ്ദങ്ങൾ. ഇവിടെ ഈ ഗണങ്ങളിൽ തന്നെ പലതുമുണ്ട്. പൃഥ്വാദിഭ്യ പൃഥ്വാദി കുറെ ശബ്ദങ്ങളുണ്ട്, ദൃഢാദിയുണ്ട്. ഇതെല്ലാം ആകൃതി ഗണമാണ്. വർണ്ണ ദൃഢാദിഭ്യ ഷഞ്ഞിച്ചാതിമനിച്ച് സൂത്രം എന്തായാലും വരും. സൂത്രത്തിൽ ഷഞ്ഞിച്ചാന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് എന്ത് വരുന്നു? ഇമനിച്ചും വരുന്നു. വർണ്ണവാചക ശബ്ദങ്ങളും ദൃഢാദി ശബ്ദങ്ങളിൽ നിന്നും ഷഞ്ഞു വരുന്നു. ശുക്ലശബ്ദം വെളുപ്പെന്നുള്ള അർത്ഥം. ഷഞ്ഞു വന്നു കഴിഞ്ഞാൽ ആദിവൃത്തി വരുന്നു. പിന്നെ ഏത് വരുന്നു? ആകാരം ലോപിച്ചു. ലോപിച്ച ലോപിച്ചോ ഇല്ലയോ? ഉറപ്പിച്ചു പറയണം. ബസഞ്ഞ വരുമോ? അജാതി ഉണ്ടോ വരത്തില്? ഏകാരം മതി. നമ്മൾ തറപ്പിച്ചു ചോദിച്ചാൽ അവിടെ സംശയം വരും. യാദിഷ്വജാദിഷ്യക പ്രത്യാവതിഷു സ്വാദിഷ് അസർവനാമസ്ഥാനേഷു തുറും ദസഞ്ചം യജാതിയാണ്. അതുകൊണ്ട് എസ് സി ജാകാർ ലോപിച്ചേ പറ്റൂ. അപ്പൊ എന്ത് വരുന്നു? ശൗക്ലിയം. അങ്ങനെ വരുന്നു. ആ ശബ്ദങ്ങള് നമ്മൾ പ്രയോഗിക്കുമ്പോൾ എന്താ അർത്ഥ വ്യത്യാസം വരുന്നു എന്നുള്ളത് അതിന്റെ ചില റൂട്ടുകളൊക്കെ ആലോചിച്ച രസകരമാണ്. പൈത്യം, വലിയ പൈത്യം പിടിച്ചവനാണെന്ന് പറയും. ഏതിൽ നിന്നാ വന്നത്? ഏത് ശബ്ദത്തിൽ നിന്ന് വന്നു? പൈത്യം പീത ശബ്ദം. പീതം എന്ന് പറയുന്ന ഏത് കളറ്? മഞ്ഞ. അഭവനൊന്ന് വളറിയിരിക്കുന്നു, അയണില്ല ബോഡിയിൽ. പക്ഷെ പൈത്യം എന്ന് പറഞ്ഞാൽ മനോരോഗമല്ലേ? അത് മനോരോഗത്തിനാണ്. അത് തന്നെ, അതാ ഞാൻ പറയുന്ന. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാലേ പീത ശബ്ദത്തിൽ നിന്ന് വന്നാണ്. ആ അതെന്തായാലും ശരി, പീതശബ്ദത്തിൽ നിന്ന് ശബ്ദം വരുമല്ലോ. വർണ്ണവാചക ശബ്ദമല്ലേ, അർത്ഥം എങ്ങനെ ഉപയോഗിച്ചോട്ടെ. പക്ഷെ ഹിന്ദിയില് ബാവല എന്ന് പറയും ഭട്ടന്മാരെ, അത് പക്ഷെ വാതുലഹ എന്നുള്ള വാക്കിൽ നിന്നാണ്, വാദത്തിൽ നിന്നാണ്. വാദത്തിൽ നിന്നാണ് ഹിന്ദിയിലെ വട്ടം എന്നുള്ളതിന്റെ ബാവല വരുന്നത്. ഹിന്ദിയില് ബാവല എന്നാണ് പറയാ മനോരോഗിക്ക്. എന്ത് പറയും? ബാവല. ബാവല വാദത്തിൽ നിന്നാണ് വരുന്നത്. ഓ ശരി. അപ്പൊ ഇവിടെ ചിത്തത്തിൽ നിന്നും അവിടെ വാദത്തിൽ നിന്നാണ് മനോരോഗം. പാകൽ എന്ന് പറയുന്നതോ? പാകലറി, പാകലറിയറിയാം. ഹിന്ദിയിലാണല്ലോ പാകലും പറയും. ബാവലോ ബാവല വാദത്തിൽ നിന്നാണ്. അല്ല, ഈ പാകലെന്ന് സാറിന് ഉപയോഗിക്കുന്ന ഹിന്ദിയിൽ സംഭാഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന പാകലാണ്. ബാവലയും കേട്ടിട്ടുണ്ട്. പാകലാണ് സാറിന് ഉപയോഗിക്കുന്നത്. പിത്തത്തിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മനോരോഗം ഉണ്ടാകാം അല്ലേ? അതെ, പാദജന്യം, കഫജന്യം, പിത്തജന്യം, അങ്ങനെ വരുന്നതായിരിക്കും. അതുപോലെ വേറെ ഒരു വാക്ക് ഉപയോഗിക്കുവാണല്ലോ ഹിന്ദിയിലെ, ബോധമില്ല എന്നുള്ള അർത്ഥത്തില്ലേ ധാരാളം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ. ഓർക്കുന്നില്ല, ബോധമില്ല. ഇതുപോലെ തന്നെ ശുക്ലിമ, ഇമനിച്ചു വന്നു, അവിടെയും അകാരം ലോപിച്ചു, വേറൊന്നും വരാനില്ല. പിന്നെ ശുക്ലത്വം, ശുക്ലത തുതൽ വരുമ്പം പിന്നെ വരുന്ന ദൃഢാദി ശബ്ദങ്ങളാണ്. ഷെഞ്ഞും വന്നു, ഇമനിച്ചും വന്നു. ഷെഞ്ഞ് വരുമ്പോഴാണെങ്കിലോ ആദിവൃദ്ധി വന്നിട്ട് എസ് സി ജാകാരം ലോപിച്ചു, ദാർഢ്യം. ഇമ്മനിച്ചു വന്നു കഴിഞ്ഞാതേർ ലഭോ അരാ വന്നു, ദൃഢ ശബ്ദമാണ്. അവിടെയും അകാരം ലോപിച്ചു. ദൃഢിമ ദൃഢത്വം, അവിടെ ദൃഢത്വം, ദൃഢത, എല്ലാ ശബ്ദങ്ങളും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ദൃഢ ശബ്ദമുണ്ടെന്ന് വരും. ദൃഢ ശബ്ദം വേണ്ട ഏത് വരാം? ഇഗന്ധാശലക ഭൂത അണ്ണു വരാം. പിന്നെ ഇല്ല, ഇഗന്ധമല്ലല്ലോ. ഇഗന്ധമല്ല, ഇഗന്ധമല്ല, അതുകൊണ്ടത് വരത്തില്ല. ഈ ഗന്ധമല്ല, അതുകൊണ്ട് വരുന്നില്ല. ദാർഢ്യം ദൃഢിമ. ഭാവാർത്ഥത്തിൽ വരുന്നു. അടുത്ത് അതുപോലെ തന്നെ ഗുണവചന ബ്രാഹ്മണാദിഭ്യ കർമ്മണിജ, ഗുണവചന ബ്രാഹ്മണാദിഭ്യ കർമ്മണിജ, ഗുണവാചക ശബ്ദങ്ങൾ അതിൽ നിന്നും ബ്രാഹ്മണാദിഗണം ധാരാളം പ്രയോഗിക്കുന്നു. ബ്രാഹ്മണാദി എന്നൊരു ഗണമാണ്. ഇവിടെ വരുമ്പോ രണ്ടർത്ഥത്തിൽ വരും, എന്താണ്? ഭാവാർത്ഥത്തിലും കർമാർത്ഥത്തിലും. എന്നുവെച്ചാ ബ്രാഹ്മണസ്യ കർമ്മ, ബ്രാഹ്മണന്റെ കർമ്മം, വേദാധ്യയനാദി കർമ്മങ്ങൾ, പിന്നെ ഭാവം, രണ്ടർത്ഥത്തിലും എന്ത് വരുന്നു? ഷഞ്ഞു വരുന്നു. മുമ്പ് വന്നിടത്തുള്ള പ്രത്യേകത ഭാവാർത്ഥത്തിലെ വരും. പക്ഷെ ഇതെല്ലാം കൂടെ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസാനം രണ്ടർത്ഥം ഏതിൽ നിന്നും വരാമെന്നുള്ള സ്ഥിതി വരും. ഇത് ആകൃതികണമായതുകൊണ്ട്. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ആകൃതികണം. ബ്രാഹ്മണ ശബ്ദത്തിൽ നിന്ന് ഷഞ്ഞു വന്നു കഴിഞ്ഞാൽ ആദ്യ വൃത്തി വന്നിട്ട് എന്തുവരും? ബ്രാഹ്മണ്യം. വേറെ സൂത്രം വരുന്നു. ബ്രാഹ്മണ്യം, ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വരാവുന്നു. ബ്രാഹ്മണന്റെ കർമ്മം, കർമ്മമാത വേദാധ്യയനാദി, അല്ലെങ്കിൽ ബ്രാഹ്മണത്വം, ബ്രാഹ്മണത, അതും വരാം. മൂന്ന് ശബ്ദവും വരാം. ഇനി ചിലര് ബ്രാഹ്മണിമാ എന്നൊക്കെ കയറി പറഞ്ഞു കളഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. എന്തുകൊണ്ട്? പ്രധ്വാദി ഗണത്തിലില്ല, പിന്നെ ഇമ്മനിച്ചങ്ങനെ വരും. പിന്നെ വരണമെങ്കിൽ എന്ത് വേണം? ഇഗന്ധാശ ലഘുപൂർവ്വം, അതുമില്ല. അതുകൊണ്ട് ബ്രാഹ്മണ്യം, ബ്രാഹ്മണത്വം, ബ്രാഹ്മണത, അത് മതി. അതാണ് ഗുണവചന ബ്രാഹ്മണാദിഭ്യ കർമ്മണിജ ചാദ്ഭാവേ ജഡസ്യ ഭാവകർമ്മവാ ജാഢ്യം മൂഢസ്യ ഭാവകർമ്മവാ മൗഢ്യം ബ്രാഹ്മണ്യം ആകൃതി ഗുണോയം. അപ്പൊ ഈ പ്രദു എന്നുള്ള ഗണത്തിൽ ഇതിനെ പെടുത്താമോ? ആകൃതിക്ക് എന്തെങ്കിലും നിയമമുണ്ടോ? ആകൃതി ഗണത്തിന് എന്തെങ്കിലും നിയമമുണ്ടോ? ഒരു നിയമവുമില്ല, ശിഷ്ടപ്രയോഗം. പൃഥുവിൽ ഇതിനെ പെടുത്തില്ല. പൃഥു ആദികളിൽ ഇതിൽ പെടുത്തില്ല. ബ്രാഹ്മണ ശബ്ദം പൃഥു ആദികളിൽ പെടുത്തില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, അതിപ്പോ വേറെ ഗണമാണല്ലോ. അത് നോക്കിയാലറിയാം, ശബ്ദത്തിൽ വരുന്നതെല്ലാം എന്താണ്? പൃഥു, മൃദു, ബ്രിസ, കൃശ, ദൃഢ, ഇങ്ങനെയുള്ള ചില ഗുണവിശേഷങ്ങളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വർണ്ണമെന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിറങ്ങളെയാണ്. ഗുണവചനമെന്ന് പറയുമ്പോൾ ഇത് വേറെ തരത്തിലുള്ള മുടത, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ, ഗുണവാചക ശബ്ദം, അങ്ങനെയൊക്കെ ചില സവിശേഷതകളുണ്ട്. താർക്കികന്മാരുപയോഗിക്കുന്ന ഈഷ്യം മുഴുവൻ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഗുണവചന ബ്രാഹ്മണാദിഭ്യ എന്നാണ്. സമാനാധികരണ്യം. വ്യാകരണം പഠിക്കാത്ത താർക്കികന്മാര് സമാനാധികരണ്യം എന്ന് പ്രയോഗിക്കും. ആദിവൃത്തി ഇല്ലാതെ വ്യാകരണം പഠിച്ചാൽ സമാനാധികരണ്യം തന്നെ പ്രയോഗിക്കും എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഇനി പറയാൻ പാടില്ലെന്നാ പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് പോട്ടെ, ഇനി അങ്ങനെ പറയാൻ പാടില്ല. വേണമെങ്കിൽ പറയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം? എങ്ങനെ പറയാം? സമാനാധികരണത്വം. ആ സമാനാധികരണത്വം എന്ന് പറയാം. ദോഷ സമാനാധികരണത എന്ന് പറയാം. അധികരണത സാധാരണ ഉപയോഗിക്കുന്നതാണല്ലോ. തമ്മെന്ന് പറയുന്നത് നയ്യാകന്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. ഈ ലോകത്ത് കിടക്കുന്ന ഏതും ഇവിടെ എവിടെ നമ്മൾ തൊമ്മ് പറക്കിയെടുത്താലും ശരി, നയ്യായിക ഉച്ചിഷ്ടം ത്വം സർവം. അവരുടെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. ത്വം ക്ഷഞ്ഞും എല്ലായിടത്തും പോയി. സ്വാമി, വർണ്ണ എന്നുള്ള ശബ്ദം രൂപം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ. താർക്കികന്റെ രൂപം പദാർത്ഥങ്ങളിൽ ഗുണമായ രൂപം വർണ്ണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം അല്ലേ? ആ വർണ്ണത്തിൽ ഉപയോഗിക്കാം, അതിലുപയോഗിക്കാം. അത് ഉപയോഗിക്കാം, വർണ്ണവാചക ശബ്ദം. പക്ഷെ അതിലുള്ള തകരാറ് അവിടെ കർമാർത്ഥം കിട്ടത്തില്ല. കർമാർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഗുണവച ബ്രാഹ്മണാദിഭ്യ കർമ്മണിച്ച അവിടെ കൊണ്ടുവരണം കർമാർത്ഥം വേണമെങ്കിൽ. വർണ്ണം എന്ന് പറയുന്ന നിറം, നിറം താർക്കികം പറയുന്ന രൂപം, രൂപം രൂപം അല്ലാണ്ട് ഇത് വരില്ലോ അക്ഷരങ്ങൾ എന്നുള്ള വർണ്ണവും അല്ലല്ല, അതല്ല അതല്ല അല്ല നിറം അതല്ലേ ശൗക്ലയും കൊടുത്തത്. അതെങ്ങനെയാ തിരിച്ചറിയ ഈ വർണ്ണം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ വർണ്ണം അത് വ്യാഖ്യാനത്തിലൂടെ മാത്രമേ അറിയുള്ളൂ. അത് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ശബ്ദ ദൃഢശബ്ദം, അതുമായിട്ടൊക്കെ ചേർത്ത് പറഞ്ഞോണ്ട് ഇവിടെ അതാണെന്ന് ഉദ്ദേശിക്കാം. ഭാവാർത്ഥത്തിനും വരുന്നു, സൂത്രച്ചാ പറഞ്ഞുകൊണ്ട് ഭാവാർത്ഥത്തിനും വരുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ജഡസ്യ ഭാവകർമ്മവാ ജാഢ്യം, ജഡത്തിൽ നിന്ന് ജാഢ്യം വരുന്നു. അലസ ശബ്ദത്തിൽ നിന്ന് വന്നാൽ ആലസ്യം, ആലസ്യം എന്ന് പറയും. മൂഢസ്യ ഭാവകർമ്മവാ മൗഢ്യം ബ്രാഹ്മണ്യം. ആകൃതി ഗണോയം അവിടെ പറയുന്നു, ഇത് ആകൃതി ഗണമാണ്.